الحمد لله حمدا كثيرا طيبا فيه، أصلي وأسلم أفضل الصلاة وأزكى السلام وأتم التسليم على أشرف الخلق نبينا وحبيبنا محمد صلى الله عليه وعلى آله وأصحابه وسلم، بلغ الرسالة وأدى الأمانة ونصح الأمة. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا إن تنصروا الله ينصركم ويثبت أقدامكم. سهودرين ملي الله سبحانه وتعالى يدك الفنغ സസൂക്ഷ്മം ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സൂക്ഷിച്ച് പാലിച്ച് അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി കൂടുതൽ അധ്വാനിക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം ലോകത്തെ ഒന്നാകം പ്രയാസപ്പെടുത്തിക്കൊണ്ട് അതിശക്തമായ രൂപത്തിലുള്ള നരവേട്ട ഫലസ്തീനിൽ ഗസയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരുപാട് ദിവസങ്ങളായി ഇതാരംഭിച്ചിട്ട് ഒരുപാട് സഹോദരിമാർ വിധവകളാക്കപ്പെട്ടിരിക്കുന്നു, ഒരുപാട് മക്കൾ യതീമുകളായി കഴിഞ്ഞിരിക്കുന്നു, ഒരുപാട് കുടുംബങ്ങൾക്ക് വീടും കുടിലും നഷ്ടപ്പെട്ടിരിക്കുന്നു, ഉറ്റവരും ഉടയവരും ഭൗതികമായ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട 1000 ആളുകൾ. സഹോദരങ്ങളെ, നമ്മുടെ ബാധ്യത എന്ത് എന്ന് നാം കഴിഞ്ഞ ഖുതുബയിൽ മനസ്സിലാക്കി. ഈ ബാധ്യത നാമും നമ്മളല്ലാത്ത മുസ്ലിം ലോകത്തുള്ള എല്ലാവരും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. നിരന്തരമായ പ്രാർത്ഥനകൾ, ദീർഘമായ കുനൂത്തുകൾ, രാത്രിയിലെ നമസ്കാരങ്ങളിൽ അവവേണ്ടിയുള്ള നിസ്വാർത്ഥമായ ഇഖ്ലാസോടുകൂടിയുള്ള പടച്ചുറപ്പിനോടുള്ള ചോദ്യങ്ങൾ, ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഈ രൂപത്തിൽ പരിഹസിക്കുന്ന, നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ജൂത സമൂഹത്തിനെതിരെ ഒന്നാകെയുള്ള അതിശക്തമായ രൂപത്തിലുള്ള പ്രാർത്ഥനകൾ. പക്ഷേ സഹോദരങ്ങളെ, നമ്മൾ ഒന്നുകൂടി ഉറ്റാലോചിക്കേണ്ട ഒരു വിഷയം, എന്നിട്ടും എന്തേ വിജയം വൈകുന്നു, എന്നിട്ടും എന്തേ അള്ളാഹുവിന്റെ സഹായം വൈകുന്നു. നമുക്കറിയാം ഒരു സംഭവം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ അവസാനത്തെ ദൂതനാണ്, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടനാണ്, ഖിയാമത്ത് നാളിൽ ഷഫാഅത്തിന് അർഹതയുള്ള മഹാനാണ്. എല്ലാവരും ദാഹം കൊണ്ട് മുട്ടുന്ന സമയത്ത് ഹൗദുൽ കൗസർ എന്ന ദാഹജലം അവകാശി എന്ന നിലക്ക് മുക്കിക്കൊടുക്കുന്ന മഹാനാണ്. പടച്ച റബ്ബുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള മുഹമ്മദ് മുസ്തഫ തങ്ങളും അദ്ദേഹത്തിന്റെ കൂടെയുള്ള വളരെ കുറഞ്ഞ എണ്ണത്തിൽ വളരെ കുറഞ്ഞ സഹാബത്തും അന്നത്തെ ഇസ്ലാമിന്റെ ശത്രുക്കളായ ഈ സകല കക്ഷികളിൽ നിന്നും ഒന്നിച്ച് എതിർപ്പ് നേരിടുകയും ശക്തമായ പരീക്ഷണങ്ങളും ഇതിനേക്കാൾ കഠിനമായ ഉപരോധങ്ങളും ആൾനഷ്ടങ്ങളും സംഭവിക്കുകയും ചെയ്ത സന്ദർഭം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഖുർആൻ അവരെക്കുറിച്ച് നമ്മോട് പറഞ്ഞു പരിചയപ്പെടുത്തിയത് വസുൽസിലു, അവർ വിറപ്പിക്കപ്പെട്ടു. ഇങ്ങനെയൊന്നുമല്ല, ഇന്ന് നമ്മുടെ സഹോദരങ്ങൾ ശരിയാണ്, ദാഹജലം പോലും കിട്ടാതെ പ്രയാസപ്പെടുകയാണ് ആ കുരുന്നുകൾ. പക്ഷേ അവർക്ക് ദാഹജലം കൊടുക്കണം എന്ന് മറ്റുള്ളവരെ കാണിക്കാനാണെങ്കിൽ പോലും പറയാൻ ആളുണ്ടല്ലോ. അന്ന് തിരുമേനിക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ആ ഉപരോധത്തിനെതിരെ ഒരക്ഷരം ഉരിയാടാൻ ആർക്കും അനുവാദമില്ലാത്ത ഒരു കാലഘട്ടം. വസുൽസിലു ഹത്ത യഖൂല റസൂൽ വല്ലദീന ആമനു മഅഹു മതാ നസറുല്ലാ. എത്ര ശക്തമായി വിറപ്പിക്കപ്പെട്ടു, പേടിപ്പിക്കപ്പെട്ടു എന്നോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചുപോയി. റസൂല് മാത്രമല്ല, കൂടെയുള്ള വിശ്വാസികളായ ആളുകൾ ഒന്നടങ്കം ചോദിച്ചുപോയി, മതാ നസറുല്ലാ, ഇനി എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം, ഇനി എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം? ആലോചിച്ചു നോക്കൂ, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ കൂടെ അവരുടെ ഇടയിൽ ജീവിച്ചിരിക്കെ, മുസ്ലിം സമൂഹത്തിനിടയിൽ ജീവിച്ചിരിക്കെ, ഇത്ര കടുത്ത കഠിനമായ പരീക്ഷണങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ ജീവിക്കേണ്ട അവസ്ഥ ഈ സമുദായത്തിന് വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം, അലാ ഇന്ന നസറല്ലാഹി ഖരീബ്, അറിയുക അള്ളാഹുവിന്റെ സഹായം അത് വളരെ അടുത്താണ്, സമീപസ്ഥമാണ്. സഹോദരങ്ങളെ, അല്ലാഹു തആല വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നു, അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്, അല്ലാഹുവിന്റെ നിയമമാണ്, അല്ലാഹുവിന്റെ നിയമമാണ് അല്ലാഹു മുസ്ലിമീങ്ങളെ സഹായിക്കുമെന്നത്, മുർസലീങ്ങളെ സഹായിക്കുമെന്നത്. ഇന്നല്ലാഹ ഖവിയ്യുൻ അസീസ്, അല്ലാഹു ശക്തിയുള്ളവനാണ്, പ്രതാപശാലിയാണ്. അല്ലാഹു വീണ്ടും പറയുന്നു, ഇന്ന ജുന്ദന ലഹുമുൽ ഗാലിബൂൻ, തീർച്ചയായും നമ്മുടെ സൈന്യം, ഇന്ന ജുന്ദന ലഹുമുൽ ഗാലിബൂൻ, അവർ വിജയിക്കുക തന്നെ ചെയ്യും. വകാന ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സഹായിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്, അല്ലാഹു പറയുന്നു നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹുവിന്റെ വാക്കിത വന്നിരിക്കുന്നു, തീർച്ചയായും മുർസലീങ്ങൾ, മുസ്ലിമീങ്ങൾ സഹായിക്കപ്പെടുക തന്നെ ചെയ്യും. ഇത് അല്ലാഹുവിന്റെ വാഗ്ദത്തമാണ്, പരിശുദ്ധ ഖുർആനിലെ വാക്കുകളാണ്, ഇത് തെറ്റുകയില്ല, ഇത് തെറ്റാവുകയില്ല, അള്ളാഹു അവന്റെ വാഗ്ദത്തം ലംഘിക്കുകയില്ല. പക്ഷെ നമ്മൾ ആലോചിക്കണം, നാം അള്ളാഹുവിന്റെ സൈന്യങ്ങളിൽപ്പെട്ടവരായിട്ടുണ്ടോ? നാം അള്ളാഹു സഹായിക്കാമെന്ന ഏറ്റ മുർസലീങ്ങളുടെ അനുയായികളിൽപ്പെട്ടവരായിട്ടുണ്ടോ? അതല്ല, അള്ളാഹുവിന്റെ സൈന്യത്തിൽ പെടുന്നതിന് വിഘാതമായ വല്ലതും ഇപ്പോഴും നമുക്കുണ്ടോ? അള്ളാഹു സഹായിക്കാമെന്നേറ്റ മുഅ്മിനീങ്ങളിൽ പെടാതിരിക്കാനുള്ള പല വല്ലതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അള്ളാഹു മുഅ്മിനീങ്ങളോട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇൻ തൻസുറുല്ലാഹ യൻസുർക്കും, നിങ്ങളാഹുവിനെ സഹായിച്ചാൽ അവൻ നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ പാദങ്ങൾക്ക് സ്ഥൈര്യം നൽകും, നിങ്ങളെ പിടിച്ചു നിർത്തും. അല്ലാഹു നമ്മോട് പറയുന്നു, തീർച്ചയായും നാം നമ്മുടെ റസൂലുമാരെയും വിശ്വാസികളെയും സഹായിക്കുക തന്നെ ചെയ്യും. എവിടെ? ഫിൽ ഹയാത്തി ദുനിയാവിൽ സഹായിക്കും. വീണ്ടും അല്ലാഹു പറയുന്നു, അള്ളാഹുവിനെ സഹായിച്ചവരെ അള്ളാഹു സഹായിക്കുക തന്നെ ചെയ്യും. കാരണം അള്ളാഹുവിന്റെ കവിയുൽ അതിശക്തിയുള്ളവനാണ്, അസീസ് പ്രതാപശാലിയാണ്. മുസ്ലിമീങ്ങളെ മുഅ്മിനീങ്ങളെ അള്ളാഹു ഒറ്റക്കാക്കുമെന്ന് ആരും കരുതണ്ട. ഇന്നല്ലാഹ യുദാഫിഉ അനല്ലദീന ആമനു, ഇന്നല്ലാഹ യുദാഫിഉ അനല്ലദീന ആമനു, വിശ്വാസികളെ അള്ളാഹു പ്രതിരോധിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ പ്രതിരോധം ശക്തിയായി ഉണ്ടാകും. ഇന്നല്ലാഹ യുദാഫിഉ അനല്ലദീന ആമനു, ഒരു സംശയവും ആ കാര്യത്തിൽ ആർക്കും ഉണ്ടാകേണ്ടതില്ല. പക്ഷേ സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ ശക്തമായി റബ്ബിന്റെ വാഗ്ദത്തമുണ്ടായിട്ടും എന്തുകൊണ്ട് വിജയം വൈകുന്നു, എന്തുകൊണ്ട് സഹായം വൈകുന്നു, എന്തുകൊണ്ട് മുസ്ലിമീങ്ങൾ മർദ്ദിക്കപ്പെടുന്നു, എന്തുകൊണ്ട് ശാപങ്ങൾ ഏറ്റുവാങ്ങിയ ജൂ സമൂഹം മുസ്ലിം സമൂഹത്തെ അടക്കി ഭരിക്കുന്നു, പരിശോധിക്കേണ്ട കാര്യമാണ്. അള്ളാഹു തആല സഹായിക്കാമെന്നേറ്റത് ആരെയാണ് എന്നത് വ്യക്തമാണ്. അള്ളാഹു സഹായിക്കാമെന്നേറ്റപ്പോഴുള്ള കണ്ടീഷൻ, നിബന്ധന വളരെ കൃത്യമാണ്. അള്ളാഹു വിളിച്ചത് യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, ഈമാനുള്ളവരെ, നമ്മളെ അല്ല വിളിച്ചത് എന്നർത്ഥം. വിളിച്ചത് യാ അയ്യുഹല്ലദീന ആമനു എന്നാണ്, യാ അയ്യുഹല്ലദീന അസ്ലമു എന്നല്ല, മുസ്ലിമീങ്ങളെ എന്നല്ല വിളിച്ചത്. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ എന്നല്ല വിളിച്ചത്. സൗകര്യമുള്ളപ്പോൾ ഇസ്ലാമിനെ പ്രാക്ടീസ് ചെയ്യുന്നവരെ എന്നല്ല വിളിച്ചത്, അല്ല. സമൂഹത്തിന്റെ മുമ്പിൽ മുസ്ലിമായി കാണാൻ ആഗ്രഹിക്കുന്നവരെ എന്നല്ല വിളിച്ചത്. ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും മാത്രം ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ സ്വീകരിക്കുന്നവരെ എന്നല്ല വിളിച്ചത്. യാജുഹല്ലദീന ആമനു, എന്നിട്ടോ ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുമോ എങ്കിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സൂര്യൻ ഉദിപ്പിക്കാനോ, ചന്ദ്രനെ ഉദിപ്പിക്കാനോ, സൂര്യനെ അസ്തമിപ്പിക്കാനോ, ഭൂമിയെ കറക്കാനോ, ഗോളങ്ങളെ നിയന്ത്രിക്കാനോ, ഭൂമിയെ നിയന്ത്രിക്കാനോ, നമ്മുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ബുദ്ധിരാക്ഷസന്മാരാണെന്ന് കരുതുന്ന ബുദ്ധിഹീനന്മാരുടെ സഹായം വേണമെന്നാണോ? ഒരിക്കലുമല്ല. അങ്ങനെയാണ് മനുഷ്യൻ ഒരൽപം ചിറക് വെച്ചാൽ അവന്റെ ധാരണ അള്ളാഹു ഒന്നുമല്ല, ഞാൻ എവിടെയോ എത്തിപ്പോയി എന്നാണ്. അതാണല്ലോ കാലം നമ്മോട് വിളിച്ചു പറയുന്നത്. ആലോചിച്ചു നോക്കൂ, ആലോചിച്ചു നോക്കൂ. ഇസ്ലാമിനകത്തു നിന്ന്, ഇസ്ലാമിക വൃത്തത്തിനകത്തു നിന്ന് ഇസ്ലാമിക ശരീഅത്തിനെ പരസ്യമായി പരിഹസിക്കുന്ന വമ്പന്മാർ, അവരെ നമ്മുടെ വർത്തമാന മാധ്യമങ്ങൾ പരിചയപ്പെടുത്തുന്നത് അവർ ബുദ്ധിരാക്ഷസന്മാർ, നിങ്ങളിലെ ബുദ്ധിജീവികൾ എന്ന. എന്താ ബുദ്ധി? എന്നിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവരുടെ ബുദ്ധിയുടെ വലിപ്പം നമുക്ക് മനസ്സിലാകാം. ആലോചിച്ചു നോക്കൂ. പച്ചയായി പരിഹസിക്കുന്നവർ, ഈ സമൂഹം, ഈ ആളുകളെയൊക്കെ താങ്ങുന്ന മനുഷ്യന്മാരാണല്ലോ നമ്മൾ. ഇപ്പൊ താങ്ങുന്നില്ലെങ്കിലും ഇവരൊക്കെ മരിച്ചാൽ ഇവരുടെ ജനാഭയെങ്കിലും താങ്ങേണ്ട ഗതികേട് ഈ സമുദായത്തിലില്ലേ? അല്ലേ? ആലോചിച്ചു നോക്കൂ. മുസ്ലിമീങ്ങളുടെ ജനാഥ വെക്കുന്ന മയ്യത്ത് കട്ടിലിൽ ഇത് വെച്ച് താങ്ങിപ്പിടിച്ച് കൊണ്ടുപോയി മുസ്ലിമീങ്ങളെ കബറടക്കുന്ന ശ്മശാനങ്ങളിൽ കബറടക്കണ്ടേ നമ്മൾ? ആലോചിച്ച് നോക്കൂ. നാം മനസ്സിലാക്കണം. സഹോദരന്മാരെ, എന്തുകൊണ്ട് ഈ വിജയം വൈകുന്നു? നമ്മൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമാണത്. ഒന്നാമത്തെ കാരണം അള്ളാഹു സഹായിക്കാം എന്നേറ്റ ഒരു സമൂഹത്തിൻ്റെ സവിശേഷതകളിലേക്ക് നമ്മുടെ സമൂഹം ഉയർന്നിട്ടില്ല എന്നതാണ്. അള്ളാഹു സഹായിക്കാമെന്നേറ്റ സമൂഹത്തിന് കുറെ സവിശേഷതകൾ. ആ സമൂഹത്തെപ്പോഴും അള്ളാഹു പരീക്ഷിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഥ പറഞ്ഞു. എന്നിട്ട് പരീക്ഷണത്തിന്റെ തീച്ചൂളയിൽ നിന്ന് മുളച്ചു വരുന്ന ഈമാനിന്റെ ശക്തിയുള്ള, തൗഹീദിന്റെ ശക്തിയുള്ള സമൂഹം, അവര് ചില്ലറക്കാരാണെങ്കിലും അവര് വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാനുള്ള പേഴ്സണാലിറ്റി ഇവരുടെയൊക്കെ ദൃഷ്ടിയിൽ അവർക്കില്ല എങ്കിലും, ഇവരൊക്കെ പറയുന്ന പേഴ്സണാലിറ്റിയുടെ ചില പ്രത്യേകതകൾ അവർക്കില്ല എങ്കിലും അള്ളാഹു അവരെ സഹായിക്കും. അതാണ് ഇസ്ലാമിന്റെ ചരിത്രം. നിസ്സാരമായ സമൂഹം, നിസ്സാരമായ ജനലേ, അവർക്ക് വലിയ വലിയ വിജയങ്ങൾ കീഴടക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ആ ക്വാളിറ്റിയിലേക്ക് നമ്മൾ എത്തണം. നമ്മളിപ്പോഴും എവിടെയുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ക്വാളിറ്റി ഓരോ ദിവസം പോകും തോറും കുറയുകയാണ്, കൂടുകയല്ല. വിശ്വാസം കുറയുകയാണ്, കൂടുകയല്ല. അല്ലേ? തെളിവുകൾ വരികയാണ്. തൊഴിലാക്കങ്ങൾ ചെയ്യാൻ തെളിവുകൾ ഉദ്ധരിക്കുന്നവർ, വൃത്തികേടുകൾ ചെയ്യാൻ തെളിവുകൾ ഉദ്ധരിക്കുന്നവർ, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, റസൂലുള്ള പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റേതെങ്കിലും കോജമാരുടെ കാലുകളും കീലകളും പറഞ്ഞ് പിടിച്ചു നിൽക്കുന്നവർ, ഏത് കൊമ്പിനാ പിടിച്ചത്? അള്ളാഹു തആല പറഞ്ഞത് വഅ്തസിമു ബിഹബ്ലില്ലാ, പടച്ചോന്റെ കയറിൽ മുറുക്കി പിടിച്ചോ എന്ന് അതിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ കയറിൽ മുറുക്കി പിടിച്ചോ, അത് അള്ളാന്റെ കയറ്. അള്ളാഹു തആല പറഞ്ഞത് റസൂലുള്ള പറഞ്ഞത് അള്ളാന്റെ കയറിൽ. ഇപ്പൊ പിടിച്ചതൊക്കെ അല്ലാത്ത കയറില്ല, വീണുപോകും, ഒരു സംശയവുമില്ല. അള്ളാഹു തആല ഇവിടെ വിജയം, സഹോദരന്മാരെ, അള്ളാഹു ഉദ്ദേശിച്ച ക്വാളിറ്റിയുള്ള, ഈമാനിന്റെ പ്രത്യേകതകളുള്ള, സവിശേഷതകളുള്ള സമൂഹത്തിനാണ്. നാം പരിശോധിക്കണം, നമുക്ക് എവിടെയെങ്കിലും ന്യൂനത വന്നിട്ടുണ്ടോ? തീർച്ചയായും പരിശോധിക്കണം. അള്ള പറഞ്ഞു, റസൂലുള്ള പറഞ്ഞു എന്ന് പറഞ്ഞാൽ സ്വീകരിക്കാൻ ഒരു ചെറിയ അലസത മടി അല്ലേ? ആലോചിച്ച് നോക്കൂ, മനുഷ്യൻ മടിയാണ്, അലസതയാണ്. എന്നാൽ തന്റെ ആരോഗ്യത്തിന് വേണ്ടി ഇവിടെയുള്ള ഏതെങ്കിലും ഡോക്ടർമാരോ വൈദ്യന്മാരോ പറഞ്ഞു എന്ന് കേട്ടാലോ സ്വീകരിക്കാൻ ഒരു പ്രയാസവുമില്ല. അള്ള സഹായിക്കോ? ഇല്ല. അള്ള സഹായിക്കണമെങ്കിൽ അള്ള പറഞ്ഞു എന്ന് കേട്ടാൽ അത് സ്വീകരിക്കാൻ സാധിക്കണം. രണ്ടാമത്തെ കാര്യം, അള്ളാഹു സഹായിക്കുന്ന ഒരു വിഭാഗത്തിന്റെ പ്രത്യേകത, അള്ളാഹു സഹായിക്കുക ആരെയാണ്, എന്തുകൊണ്ട് വിജയം വൈകുന്നു എന്ന് ചോദിച്ചാൽ, സഹോദരങ്ങളെ, അള്ളാഹു ഒരു കഠിനമായ പരീക്ഷണം നടത്തുകയാണ് സമൂഹത്തിൽ. തങ്ങളുടെ വിലപ്പെട്ട എന്തും, തനിക്ക് വിലപ്പെട്ടതാണ്, ഇഷ്ടപ്പെട്ടതാണ്, പ്രിയപ്പെട്ടതാണ് എന്ന് തോന്നുന്ന എന്തും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കാൻ സാധ്യമാണോ, സന്നദ്ധമാണോ, അതിനുള്ള മനസ്സവന് വന്നിട്ടുണ്ടോ? ആ മനസ്സ് വന്ന സമൂഹത്തെയാണ് അള്ളാഹു സഹായിക്ക. ജീവൻ വെടിയാൻ സഹാബത്ത് സന്നദ്ധമായി, അതുകൊണ്ട് അവരെ സഹായിച്ചു. നമ്മളോ? നമ്മൾ ആലോചിച്ചു, ഷഹാദത്ത് ഷഹീദ് എന്നൊക്കെ പറയുന്നത് നമുക്ക് പേടിയാണ് അല്ലേ? പേടിയാണ്. ഇസ്ലാമിന്റെ മാർഗത്തിൽ എവിടെയെങ്കിലും ഒന്ന് ഷഹാദത്തിനുള്ള സന്ദർഭം കിട്ടിയാൽ നമ്മളിൽ എത്ര പേർ ഞാൻ ഷഹാദത്തിന് തയ്യാറാണെന്ന് കൈപ്പൊക്കാൻ ആളുണ്ട്? പേടിയാണ്. എന്റെ കുട്ടികൾ എന്ത് ചെയ്യും? എന്റെ മക്കൾ എന്ത് ചെയ്യും? എന്റെ ബിസിനസ് എന്ത് ചെയ്യും? എന്റെ സ്വത്തുക്കൾ എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത വലം യുഹദ്ദിസ് നഫ്സഹു മാത അല ബിഷഹാദതി ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ മരിച്ചു, അയാൾ ഷഹീദായി മരിക്കാൻ ആഗ്രഹിച്ചില്ല, അയാൾ ഷഹാദത്തിനെ കുറിച്ച് സംസാരിക്കുക പോലും ചെയ്തില്ല എങ്കിൽ മാത അല ശുഅബതി മിനൽ നിഫാഖ്, നിഫാഖിലാണ് അവൻ മരിച്ചത്, നിഫാഖിന്റെ ഒരു ശാഖയിലാണ് അവൻ മരണപ്പെട്ടത്. നമുക്ക് പേടിയല്ല? നമ്മുടെ സൗകര്യങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കാൻ നോക്കി. നിങ്ങൾ സുഖമായി കിടന്നുറങ്ങാൻ അവസരം കിട്ടിയാൽ ഫജ്ർ നമസ്കാരത്തിന് എഴുന്നേൽക്കാൻ പോലും സാധിക്കാത്ത നമ്മളാണ് മനച്ചറപ്പ് അനുവദിച്ച സൗകര്യങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ തുടങ്ങുന്നത് നമുക്ക് സാധ്യമാണ്. എടോ അള്ള ഹറാമാക്കിയതാണ്, നീ അത് പാടരുത്, ഇത് കേൾക്കരുത്, അതിൽ നീ കക്ഷി ചേരരുത്, അതിൽ നീ കൂടരുത് എന്ന് പറഞ്ഞാൽ പടച്ചറപ്പിന്റെ കൽപ്പനക്ക് വിധേയമാണ് എന്ന കാരണത്താൽ മാറി നിൽക്കാൻ സാധിക്കാത്ത നാം എവിടുന്ന നമുക്ക് ജിഹാദിന് സാധിക്കാം? നമ്മൾ വെറുതെ ജിഹാദിൽ നിന്ന് മനുഷ്യന്മാരെ പേടിപ്പിക്കാൻ പറയല്ലാതെ ആരെയോ ആരോ പേടിക്കുന്ന നമ്മൾ കരുതി പേടിക്കൂല. പേടിക്കണമെങ്കിൽ എന്താറിയോ, എന്തിന് കായികാഭ്യാസം നടത്താൻ അല്ലേ? കുഴപ്പമില്ല. പക്ഷെ അള്ളാഹ് ശേഷം പറഞ്ഞൊരു വാചകം ഉണ്ടായിരുന്നു, അള്ളാഹ് പേടിപ്പിക്കണം. അള്ളാഹ് പേടിപ്പിക്കുമോ? നമ്മൾ ജിഹാദ് എന്ന് പറഞ്ഞാൽ ഏയ് അവര് ചിരിക്കുക, പരിഹസിച്ച് ചിരിക്കുകയാണ് നമ്മളുടെ പലതും കേട്ടിട്ട്. കാരണം അള്ളാഹുവാണ് അള്ളാഹുവാണ് അവരുടെ മനസ്സിൽ റൊഴബിട്ട് കൊടുക്കേണ്ടത്, പേടിട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ ഒരു പേടി വരുന്നില്ല, ആ പേടി വരുത്തുന്ന ഒരവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹം ഉയരുന്നില്ല, നമുക്ക് ഉയരാൻ സാധിക്കുന്നില്ല. നാം ശ്രദ്ധിക്കണം സഹോദരന്മാരെ, അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത്, മുസ്ലിം സമൂഹത്തിന് അള്ളാഹു സഹായം വൈകിക്കുന്നത്, വിജയം വൈകിക്കുന്നത് എന്തിനാണെന്നോ, മൂന്നാമത്തെ കാരണം അള്ളാഹുവിലേക്ക് മാത്രം തവക്കുൽ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് സമൂഹത്തെ അള്ളാഹു എത്തിക്കുകയാണ്. ഏതെങ്കിലും രാഷ്ട്രനായകന്മാരിലേക്കല്ല, ആയുധങ്ങളിലേക്കല്ല, ഏതെങ്കിലും വലിയ മഹാരാഷ്ട്രങ്ങളുടെ കൈകളിലുള്ള ആയുധ സഞ്ചിയിലേക്കല്ല, മറിച്ച് അള്ളാഹുവിലേക്ക്. ഇതൊന്നും വിജയിച്ചിരുകയില്ല, അള്ളാഹുവിന് മാത്രമേ വിജയം തരാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിനേക്ക് തവക്കിലാക്കാം. കാര്യകാരണ ബന്ധങ്ങളുണ്ടല്ലോ, അത് ചെയ്യണം, പക്ഷെ അതിന് നാം ഒരിക്കലും ഭരമേൽപ്പിക്കരുത്. അത് മുസ്ലിം സമൂഹം പഠിക്കേണ്ട വലിയ പ്രധാനപ്പെട്ട പാഠമാണ്. സന്ധിയോ സംഭാഷണങ്ങളോ അല്ല, ചർച്ചകളല്ല, നടക്കുന്ന സന്ധികളും സംഭാഷണങ്ങളും ചർച്ചകളും ഒക്കെ ഈ സമൂഹത്തെ വഞ്ചിപ്പിക്കാനാണ് കൂടുതൽ ആണെന്ന് നമ്മൾ അനുഭവിച്ചറിഞ്ഞില്ലേ? അതിലൊന്നുമല്ല സമൂഹം ആസ്പദമാക്കേണ്ടത്. കാര്യകാരണ ബന്ധങ്ങളില്ല, അള്ളാഹുവിൽ തവക്കുലാക്കാൻ സാധിക്കും. കാരണം അള്ളാഹുവിൽ നിന്നാണ് വിജയം, അള്ളാഹുവാണ് കവി, അള്ളാഹുവിൽ ഏൽപ്പിക്കണം പടച്ചോനെ. ഇതൊക്കെ ഞങ്ങൾ സ്വീകരിക്കുന്ന ചില മാർഗങ്ങൾ മാത്രമാണ്, മാർഗങ്ങൾ നീ അനുവദിച്ചു തന്നതാണ്, നീ കാണിച്ചു തന്നതാണ്, നീ ഞങ്ങൾക്ക് നൽകിയ അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും അടിസ്ഥാനത്തിലുള്ളതാണ്. അതുകൊണ്ട് നാഥ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ വിശ്വസിപ്പിക്കണമേ എന്ന് പറയാവുന്ന ഒരു ശക്തി ഏത് കാര്യത്തിലും, അവിടെയാണ് നമുക്ക് വിജയമുണ്ടാവുക. അതേ ഉണ്ടാവുകയുള്ളൂ, അത് നാം മനസ്സിലാക്കണം. നാലാമത്തെ കാരണം, എന്തുകൊണ്ട് സഹായങ്ങൾ വൈകുന്നു? ഇതൊരു ഫലസ്തീന്റെ കാര്യത്തിൽ മാത്രമല്ലട്ടോ, നമുക്കൊരു പാഠമാണ് യഥാർത്ഥത്തിൽ. നമ്മുടെ എല്ലാ വിഷയത്തിലും നമ്മൾ ചിന്തിക്കണം എന്തുകൊണ്ട്. നാലാമത്തെ കാരണം, അല്ലാഹു തആല മനുഷ്യനും റബ്ബുമായുള്ള ബന്ധം ശക്തിയാക്കുകയാണ്, കഠിനമാക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര ശക്തിയുള്ള പ്രയാസങ്ങളും പരീക്ഷണങ്ങളും വരും, അത്രയും മനുഷ്യൻ റബ്ബുമായി അടുക്കും. നമ്മൾ കണ്ടല്ലോ ബദറിൽ വെച്ച് മുഹമ്മദ് മുസ്തഫ തങ്ങൾ ദുആ ചെയ്യുന്ന രൂപം, ഒരുപാട് സമയത്ത് നബി ദുആ ചെയ്തിട്ടുണ്ട്, പക്ഷെ ബദറിൽ റസൂലുള്ള വല്ലാതെ പേടിച്ചുപോയി അല്ലേ? അവിടെ ദുആ ചെയ്ത രൂപം എങ്ങനെയാണ് ആലോചിച്ചു നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പടച്ചതമ്പുരാനിലേക്ക് കൈകൾ ഉയർത്തിയതിൽ ഏറ്റവും ഉയരമുള്ള രൂപം അവിടെയായിരുന്നു. ഏറ്റവും ശക്തിയുള്ള പ്രാർത്ഥന എന്താ? അള്ളാഹുമായുള്ള ബന്ധം ദൃഢമാക്കുകയാണല്ല, നമ്മൾ പേടിക്കണ്ട. പടച്ച റബ്ബ് നമ്മൾ അള്ളാഹുമായുള്ള ബന്ധം ദൃഢമാക്കുകയാണ്. ആ ബന്ധം ദൃഢമായെങ്കിൽ മാത്രമേ സഹോദരന്മാരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കൂ. അള്ളാഹുമായുള്ള ബന്ധം എത്ര ശക്തമാകുന്നു, എത്ര ദൃഢമാകുന്നു, അത്രയും നമുക്ക് പരലോകം എളുപ്പമാകും, സൗകര്യമാകും. അള്ളാഹുവിന് നമ്മളുള്ള സ്നേഹം കൊണ്ടാണ്, ഇഷ്ടം കൊണ്ടാണ്, കോപം കൊണ്ടല്ല. ആ ബന്ധം ശക്തി ഉണ്ടാക്കുകയാണ്, ശക്തി കൂട്ടുകയാണ് പടച്ചറപ്പിന് ആവശ്യം. അതിനുവേണ്ടിയുള്ള വൈകിക്കൽ മാത്രമാണ്. അഞ്ചാമത്തെ കാര്യം, അള്ളാഹു ആരെയാണ് ജിഹാദിന്റെ രംഗത്ത് സഹായിക്കുക? അതൊരു വലിയ വിഷയമാണ്. ജിഹാദ് എന്ന് പറഞ്ഞ് ഒച്ച വെക്കണ എല്ലാവരും സഹായിക്കോ? ഇല്ല. അള്ളാഹു സഹായിക്കാൻ എന്നേറ്റത് ദേശീയതയ്ക്ക് വേണ്ടി ജിഹാദ് ചെയ്യുന്നവനെയല്ല, അവനാരും വിചാരിക്കണ്ട. അല്ല, തന്റെ വർഗത്തിന് വേണ്ടി ജിഹാദ് ചെയ്യുന്നതിനെയല്ല, അങ്ങനെ ആരും കരുതല്ല. തന്റെ സംഘടനയ്ക്ക് വേണ്ടിയോ സംഘത്തിന് വേണ്ടിയോ ജിഹാദ് ചെയ്യുന്നവരെയല്ല, മറിച്ച് അള്ളാഹുവിന്റെ വചനം ഉയരത്തിലെത്താൻ വേണ്ടി ജിഹാദ് ചെയ്യുന്നവൻ. അള്ളാഹുവിന്റെ കലിമത്ത് ഉച്ചയിലെത്താൻ വേണ്ടി ജിഹാദ് ചെയ്യുന്നവൻ, അവനെ അള്ളാഹു സഹായിക്കും. നമ്മൾ പരിശോധിക്കണം നമ്മുടെ ജിഹാദുകളിലും ജിഹാദിനു വേണ്ടിയുള്ള ഒച്ചകളിലും ബഹളങ്ങളിലും സഹോദരന്മാരെ, അതിനുവേണ്ടി ശബ്ദമുയർത്തുമ്പോൾ പോലും ചിന്തിക്കണം, ശാന്തമായി ചിന്തിക്കണം. എന്തിനു വേണ്ടിയാണ്? തന്റെ വളർച്ച, തന്റെ പ്രശസ്തി, തന്റെ സംഘം, തന്റെ സംഘടന, തന്റെ ദേശീയത അള്ളാഹുവിനെ സഹായിക്കാൻ ബാധ്യതയില്ല. അള്ളാഹു സഹായിക്കാമെന്നേറ്റത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലൂടെ സഹായിക്കാമെന്നേറ്റത് അള്ളാഹുവിന്റെ കലിമത്ത് ഉച്ചയിലാകാൻ വേണ്ടി ജിഹാദ് ചെയ്യുന്നവനെയാണ്. ധൈര്യൻ ധീരൻ എന്ന് പറയുന്നവനെയല്ല, ധീരൻ എന്ന് പറയാൻ വേണ്ടിയുള്ള ജിഹാദിനെയല്ല. അതിൽ നിന്നൊക്കെ മാറിയിട്ട് അള്ളാഹുവിന്റെ, അതാണ് പ്രധാനം, അത് പ്രധാനമാണ്. അവസാനമായി നാം മനസ്സിലാക്കണം, ലോകത്താകമാനമുള്ള മുസ്ലിം സമൂഹത്തെ ബാധിച്ച ഒരു രോഗം, ആ രോഗത്തിൽ നിന്ന് സമൂഹം മുക്തമാകാതെ അള്ളാഹുവിന്റെ സഹായം കിട്ടുകയില്ല. അതേതാണ്? ദേഹേച്ഛകളുടെ പിറകെയുള്ള മനുഷ്യന്റെ പായൽ. മനുഷ്യൻ അങ്ങനെയാണ്, ദേഹേച്ഛകളുടെ പിറകെ, അല്ലെങ്കിൽ ശുഭഹാത്തുകളുടെ പിറകെ. ശുഭഹാത്തുകൾ എന്ന് പറഞ്ഞാൽ ഹലാലാണോ ഹറാമാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത കുറെ കാര്യങ്ങൾ അള്ളാഹു തആല മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടി സൃഷ്ടിച്ചതാണ്. അൽ ഹലയ്യുൻ വൽ ഹലാമു ബയ്യുൻ വബൈനഹുമാ മുഷ്തബിഹാ. ഹലാലിന്റെയും ഹറാമിന്റെയും ഇടയിൽ കുറെ സംഗതികളുണ്ട്. ഹറാമാണോ ഹലാലാണോ എന്ന് തിരിച്ചറിയുന്നില്ല. അവനെ നിങ്ങൾ ഒഴിവാക്കണം. നിങ്ങളുടെ ദേഹേച്ഛകളോട് നിങ്ങൾ സമരം പ്രഖ്യാപിക്കണം. എന്റെ ദേഹം പറയുന്നത് എനിക്കിഷ്ടമുള്ളത് എന്റെ ഇച്ഛ അതല്ല, മറിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടം, അള്ളാഹുവിന്റെ ഇച്ഛ, അള്ളാഹുവിന്റെ ദീനിന്റെ കൽപ്പന. ഷഹവാത്തുകളിൽ നിന്നും ശുഭഹാത്തുകളിൽ നിന്നും സമൂഹം മോചിതമായെങ്കിൽ മാത്രമേ പടച്ചറബിന്റെ സഹായമുണ്ടാകൂ. ഇവിടെ സഹോദരങ്ങളെ, ഈ എണ്ണി പറഞ്ഞ അഞ്ചാറ് വിഷയങ്ങളുണ്ടല്ലോ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ സ്ഥിരം കാര്യങ്ങളാണ്. നമ്മൾ ഇതിൽ നിന്നൊക്കെ മുക്തമാകണം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ, നമ്മുടെ ജോലികളിൽ, നമ്മുടെ ബിസിനസ്സുകളിൽ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിൽ, മുഴുവൻ സംഗതികളിലും മുസ്ലിമാകാൻ നമുക്ക് സാധിക്കണം. മുസ്ലിമാകു പൂർണ്ണമായിട്ട്. എന്നിട്ട് പറഞ്ഞ വാചകം നോക്കൂ നിങ്ങൾ, അല്ലേ വിവാഹത്തിന് മുസ്ലിമാകുന്നവൻ കച്ചവടത്തിനും മുസ്ലിമാകണം, എല്ലാ കാര്യത്തിലും മുസ്ലിമാകണം, അപ്പോഴേ മുസ്ലിമാവുള്ളൂ. ആ രൂപത്തിലുള്ള ഒരു സമ്പൂർണ്ണ മുസ്ലിമിനാണ്, മുഅ്മിനിനാണ് അള്ളാഹുവിന്റെ വിജയം ലഭിക്കുക, അള്ളാഹുവിന്റെ സഹായം ലഭിക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ, ഓരോരുത്തരും വ്യക്തിഗതമായി ചിന്തിക്കണം, മനസ്സിൽ കൈവച്ച് ആലോചിക്കണം, ഞാൻ എവിടെയാണ് എനിക്ക് പതറിച്ച വന്നിട്ടുള്ളത്, പാലിച്ച വന്നിട്ടുള്ളത്, എന്റെ തൗഹീദിൽ, എന്റെ ഈമാനിൽ, എന്റെ അമലുകളിൽ എവിടെ വന്നിട്ടുണ്ടോ അവിടെ നാം ചികിത്സിക്കണം. എങ്കിൽ മാത്രമേ ആ രൂപത്തിൽ ഓരോരുത്തരും വ്യക്തിപരമായി ചികിത്സ ആരംഭിച്ചെങ്കിൽ മാത്രമേ ഈ സമൂഹത്തിന് വിജയമുണ്ടാവുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള പരിശ്രമം ഇന്നു മുതൽ നാം ആരംഭിക്കുക. പാളിച്ചകളും വീഴ്ചകളും ഒന്നിടത്ത് ചികിത്സിക്കുക, മാറ്റാൻ നാം തയ്യാറാ, എങ്കിൽ മാത്രമേ നാം രക്ഷപ്പെടുകയുള്ളൂ. അള്ളാഹു അങ്ങനെയുള്ള നല്ല മനുഷ്യരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലകും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله والصلاة والسلام على رسول الله أما بعد فاتقوا الله عباد الله الله ابن سوچ ജീവിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. അല്ലാഹു തആല വിജയം നൽകാമെന്ന് പറഞ്ഞ സമൂഹത്തിനുള്ള ചില പ്രത്യേകതകൾ അല്ലാഹു പറഞ്ഞു. വല യൻസുറൻ അല്ലാഹു മൻ യൻസുറു, അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു സഹായിക്കും. ഇന്നല്ലാഹ കവിയുൻ അസീസ്, അള്ളാഹു ശക്തിയുള്ളവനാണ് പ്രതാപവാനാണ് എന്നിട്ട് പറഞ്ഞു, ആരാണവർ? അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർദ്, ഭൂമിയിൽ അവർക്ക് സൗകര്യം ലഭിച്ചാൽ, അഖാമുസ്സലാ, നമസ്കാരം ഇഖാമത്തായി ചെയ്യും, കൃത്യമായി നിർവഹിക്കും. ഒന്നാമത്തെ കാര്യം പരിശോധിക്കേണ്ടതാണ് എല്ലാവരും. ചില്ലറ കാര്യമൊന്നുമല്ല, നിസ്സാര കാര്യമൊന്നുമല്ല, നിസ്കാരത്തിന്റെ ഇഖാമത്ത്. അള്ളാഹു പറഞ്ഞ പോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതുപോലെ, നിശ്ചയിച്ചതുപോലെ, നമുക്ക് സൗകര്യം എന്തെങ്കിലുള്ള നിസ്കാരമല്ല. രണ്ട്, വഅത്തു സകാ, നിർബന്ധമായി കൊടുക്കേണ്ട സകാത്തുണ്ട്, പരിശോധിക്കേണ്ടതാണ് എവിടെയെങ്കിലും പാളിച്ച വന്നിട്ടുണ്ടോ. മൂന്ന്, വഅമറു ബിൽ മഅറൂഫ്, നല്ല കാര്യം കൽപ്പിക്കുക. ഞാൻ മാത്രം നന്നായാൽ മതി എന്നല്ല, അങ്ങനെ ഒരു മുസ്ലിം ആകാൻ പാടില്ല. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ എന്നൊക്കെ നമ്മൾ ഓതലില്ലേ, മുസ്ലിമീങ്ങളൊക്കെ സഹോദരന്മാരാന്ന് പറഞ്ഞാൽ എന്താ, എനിക്കൊരു നന്മ, ആ നന്മ മറ്റുള്ളവർക്കും കിട്ടണം. നാല്, നാലാമത്തെ കാര്യം, വനഹൗ അനിൽ മുൻകർ, ചീത്ത കാര്യങ്ങളിൽ നിന്ന് തടയണം. ഇത് നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹു വിജയം നൽകാൻ കണ്ടീഷനായി നിശ്ചയിച്ച നാല് സംഗതികൾ, ഒന്ന്, ഇഖാമത്തു സ്വലാ, നിസ്കാരം കൃത്യമായി ചെയ്യേണ്ട മാതിരി ചെയ്യുക. രണ്ട്, ഈതാഉ സകാ, നിർബന്ധമായ ധനം കൊടുക്കേണ്ട മുൻകൂർ. മൂന്ന്, അംറു ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുക. നാല്, നഹ്യുൻ അനിൽ മുൻകർ, ചീത്ത കാര്യങ്ങളിൽ നിന്ന് തടയുക. സഹോദരങ്ങളെ, ഇത് നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് നമുക്ക് അനുഗ്രഹം നൽകുമാറാകട്ടെ. നമ്മൾ തുടങ്ങണം. എവിടുന്നാണ് തുടങ്ങേണ്ടത്? നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, ചുറ്റുപാടിൽ നിന്ന്, അയൽവാസികളിൽ നിന്ന്, കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്ന്, ജോലി ചെയ്യിപ്പിക്കുന്നവരിൽ നിന്ന്, അവിടുന്നൊക്കെ തുടങ്ങണം. അങ്ങനെ തുടങ്ങിയാൽ നമുക്കറിയാം, വ്യക്തികളാണ് കുടുംബമാകുന്നത്, കുടുംബമാണ് സമൂഹം. നമുക്ക് മാറാൻ സാധിക്കും. അള്ളാഹുവിന്റെ ബർക്കത്തും അനുഗ്രഹവും ലഭിക്കുന്ന വിഭാഗത്തിൽ നാം ഉൾപ്പെടും. അള്ളാഹു അതിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറ. സഹോദരന്മാരെ, ഒരുപാട് പരീക്ഷണങ്ങളെയും പ്രയാസങ്ങളെയും നാം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ രാജ്യം ഒരു നല്ല ഭരണാധികാരിയുടെ മരണം കഴിഞ്ഞ ആഴ്ചയിൽ സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. മുൽക്കുവൈനിലെ ഷെയ്ഖ് റാഷിദ് ബിൻ അഹമ്മദ് അല്ല, അദ്ദേഹത്തെക്കുറിച്ച് ആളുകൾക്ക് നല്ലതേ പറയാനുള്ളൂ. അങ്ങനെയാണ്, അത് അള്ളാഹു തആല നൽകുന്ന ഒരു സന്തോഷമാണ്. ഒരു മനുഷ്യനെ കുറിച്ച് ആളുകൾക്ക് നല്ലത് പറയാൻ, നല്ലത് സാക്ഷ്യം വഹിക്കാൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പഠിപ്പിച്ചു, നല്ലതുകൊണ്ട് സാക്ഷ്യം വഹിക്കുന്ന ഒരു വിഭാഗമാകാൻ. അയാൾ നല്ല ആളായിരുന്നു. അപ്പൊ നബി മയ്യത്തിൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആളുകൾ പറഞ്ഞു, ഓ, അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. നബിയുടെ ആ കൂട്ടത്തിൽ. അപ്പൊ നബി പറഞ്ഞു, ആ എങ്കിൽ അദ്ദേഹത്തിന് സ്വർഗം നിർബന്ധമായി. അപ്പൊ എന്താ, വേറൊരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ആൾക്കാർ പറഞ്ഞു, ഹാ, ഗുരുത്തൻ കെട്ടവനായിരുന്നു, വളരെ പ്രയാസമായിരുന്നു, രക്ഷപ്പെട്ടുപോയി. നബി പറഞ്ഞു, വജബത്തിലെ ഹുന്നാർ, നരകം നിർബന്ധമായി. അപ്പൊ ആളുകൾ ഈ സാക്ഷ്യം വഹിക്കാവുന്ന രൂപത്തിലുള്ള നന്മയുടെ ആളുകളാകാൻ സാധിക്കുക എന്നത് ജീവിതത്തിൽ ഒരു വലിയ സംഭവം. എല്ലാരെ കൊണ്ടും നല്ലത് പറയിപ്പിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞുകൊള്ളുന്നില്ല, പക്ഷേ സമൂഹം ഒന്നടങ്കം ഒരാളെക്കുറിച്ച് മോശം പറയുന്ന ഒരവസ്ഥയിലേക്ക് തോന്നിയാത്തിയാകാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ വലിയൊരു നേട്ടമാണ്. നമുക്ക് സാധിക്കണം. കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു മരിച്ചുപോയ ഷെയ്ഖ് റാഷിദ്. അള്ളാഹു അദ്ദേഹത്തിന് റഹ്മത്ത് നൽകുമാറാകട്ടെ, മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ഈ രാജ്യത്തിന് പുരോഗതിയിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിന്റെ പിൻഗാമികൾക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ബാധ്യത വർദ്ധിക്കുകയാണ്. അള്ളാഹുവിന്റെ വിജയവും അള്ളാഹുവിന്റെ സഹായവും എത്ര വൈകുന്നുവോ അത്രയും നമ്മുടെ ബാധ്യത വർദ്ധിക്കുകയാണ്. നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കണം. ഗസയിലെ നമ്മുടെ സഹോദരങ്ങൾ, അവർ നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ സഹോദരങ്ങളാണ് അവർ. അവർക്ക് വേണ്ടി കരയാനും, അവർക്ക് വേണ്ടി ദുഃഖിക്കാനും, അവർക്ക് വേണ്ടി വേദനിക്കാനും, അവർക്ക് വേണ്ടി സംസാരിക്കാനും, അവർക്ക് വേണ്ടി പറയാനും നമുക്ക് സാധിക്കണം. സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ മുസ്ലിമീങ്ങളല്ലാതായിത്തീരും. മുസ്ലിമീങ്ങളാകാൻ നാം അതിന് ചെയ്യണം. എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? ആവുന്നതൊക്കെ ചെയ്യണം. ഈ രാജ്യത്തെ ഭരണാധികാരികൾ, അവർക്ക് സഹായമെത്തിക്കാൻ ഒരുപാട് സംവിധാനങ്ങൾ, ഭൗതികമായ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും സഹായിക്കണം, കഴിവിന്റെ പരമാവധി. എന്താണോ ചെയ്യാൻ സാധിക്കുക അത് ചെയ്യണം. എന്ത് എന്ന് ഞാൻ പറയുന്നില്ല, എന്തായിരുന്നാലും എന്ത് സഹായമാണ് നമുക്ക് ചെയ്യാനാവുക നമ്മൾ ചെയ്യണം. പണം കൊണ്ടോ മറ്റു സാധനങ്ങളെ കൊണ്ടോ സൗകര്യങ്ങളെ കൊണ്ടോ ആരൊക്കെ അതിനു വേണ്ടി നിങ്ങളെ സമീപിക്കുന്നോ അവരോടൊക്കെ സഹകരിക്കണം. കാരണം അവർ ചെയ്യുന്ന യുദ്ധം, അവർ അനുഭവിക്കുന്ന പ്രയാസം ഇസ്ലാമിന് വേണ്ടിയാണ്, അവരുടെ സ്വന്തം ജീവിതത്തിന് വേണ്ടിയല്ല. അത് നമ്മൾ അറിയണം. അവർ ചെയ്ത കുറ്റമെന്താ? അവർ ചെയ്ത കുറ്റം ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞുപോയി ആണ്. നമുക്കവരെ കുറിച്ച് വേദനിക്കാൻ സാധിക്കണം. ആലോചിച്ച് നോക്കൂ, നമ്മൾ പത്രങ്ങളിലൊക്കെ കാണുന്ന ചിത്രം നമ്മളെ വേകുലപ്പെടുത്തുന്നില്ലേ? എത്രയെത്ര കുട്ടികളുടെ മയ്യത്തുകൾ ഒരുമിച്ച് ചേർത്ത് നിർത്തുന്ന, ആലോചിച്ച് നോക്കൂ, നമുക്കില്ലേ മക്കൾ? നാം അനുഭവിക്കുന്ന ജീവിതത്തിന്റെ അവസ്ഥയും അവരനുഭവിക്കുന്ന ജീവിതത്തിന്റെ അവസ്ഥയും ആലോചിച്ച് നോക്കൂ, പ്രയാസകരമാണ്. പക്ഷേ സഹോദരങ്ങളെ, അവരഭിമാനികളാണ്. അവര് ഞാൻ ഈ പദം പറഞ്ഞാൽ നിങ്ങൾ പ്രയാസം തോന്നരുത്, അവർ സന്തുഷ്ടരാണ്. നമുക്ക് അത്ഭുതം തോന്നും. എന്താണ്, അവിടെയുള്ള ഒരു സഹോദരനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. എനിക്കതിന്റെ അർത്ഥം മനസ്സിലായില്ല. ഒരുപക്ഷെ ഇത് കേൾക്കുന്ന നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. എന്താണ് അതിന്റെ അർത്ഥം എന്നറിയോ? അവർ സന്തുഷ്ടരാ. എന്താന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ ഷഹാദത്ത് ലഭിക്കാൻ ഭൂലോകത്ത് അർഹത ലഭിച്ചു എന്നതിൽ അവർ സന്തുഷ്ടരാണ്. അത് നമുക്ക് ആലോചിക്കാൻ അറിയുന്നുണ്ടോ? അങ്ങനെ ഒരു വാചകം, അള്ളാഹുവിന്റെ ഷഹാദത്ത് കിട്ടാനുള്ള സൗഭാഗ്യം ലഭിച്ചതുകൊണ്ട് അവർ സന്തുഷ്ടരാണ്. സഹോദരന്മാരെ, അവർ സന്തുഷ്ടരാണെങ്കിൽ ഇത് നമ്മൾ പുറത്തു പറഞ്ഞ് ഏതെങ്കിലും രൂപത്തിൽ ആളുകളെ സന്തോഷിപ്പിക്കാനല്ല, മറിച്ച് നമുക്കൊരു സമാധാനമുണ്ടാകാം. സന്തുഷ്ടരാണെങ്കിൽ സഹോദരങ്ങളെ, അവർ പോകുന്ന സ്വർഗത്തിലേക്ക് അവരെ സഹായിച്ചുകൊണ്ടെങ്കിലും പോകാൻ നമുക്ക് സാധിക്കണ്ടേ? സാധിക്കണം. അതുകൊണ്ട് അവരെ സഹായിക്കണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. കുനൂത്തുകൾ നടക്കുന്നു, ദീർഘമായ കുനൂത്തുകളും ദീർഘമായ പ്രാർത്ഥനകളും നടക്കുന്നു. നമ്മുടെയൊക്കെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ വലിയ ഒരു വിഷയമായി ആ കുട്ടികളും ആ ജനങ്ങളും ആ സഹോദരിമാരും മാറണം. അതിന് നമുക്ക് സാധിക്കണം. അവിടെയാണ് യഥാർത്ഥത്തിൽ അള്ളാഹു നമ്മളെ പരീക്ഷിക്കുന്നത്. സാമ്പത്തിക സഹായം മാത്രമല്ല, പടച്ചറബിന്റെ സഹായമാണ് യഥാർത്ഥ സഹായം. ആ സഹായം ലഭിക്കാൻ ഇഖ്ലാസുള്ള ഒരു മനുഷ്യന്റെ നല്ല പ്രാർത്ഥന മതി. ഒരാളുണ്ടാവുമല്ലോ നമ്മളെ കൂട്ടത്തിൽ, ആ ഒരാളുടെ പ്രാർത്ഥന മതിയാകും. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകം എല്ലാവരും ദുആ ചെയ്യണം. ആത്മാർത്ഥമായ പ്രാർത്ഥന അവർക്ക് വേണ്ടി ഉണ്ടാകണം. ഏതൊക്കെ രംഗത്ത് ഇസ്ലാമിന്റെ ഇജ്ജത്തിനെ ഉയർത്തിക്കാട്ടാൻ സാധിക്കുമോ ആ രംഗത്തുള്ളവരുണ്ടല്ലോ, അതൊക്കെ അവർ ചെയ്യണം. മാധ്യമ പ്രവർത്തകർ, സംസാരിക്കാൻ കഴിവുള്ളവർ, എവിടെയൊക്കെ ഏതൊക്കെ രൂപത്തിൽ നമുക്ക് പറയാൻ സാധിക്കും, നമുക്ക് പറയാൻ സാധിക്കണം. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഏതെങ്കിലും ഈ മുസ്ലിമീങ്ങളല്ലാത്ത ഒരു പ്രദേശത്താണ് ഇത് സംഭവിച്ചിരുന്നത് എങ്കിൽ നാക്കിട്ടടിക്കാൻ ഒരുപാട് ആളുകളുണ്ടാകും. നാം മനസ്സിലാക്കണം, നാം സത്യത്തിന്റെ മാർഗത്തിലാണെന്ന് ഉറപ്പാണ്. ആ ഉറപ്പ് കൊണ്ടാണ് നാം ഇങ്ങനെയായി പോകുന്നത്. റസൂലുള്ള പഠിപ്പിച്ചല്ലേ, ബദൽ ഇസ്ലാമു ഖരീബൻ വസയഊദു ഖരീബ. ഇസ്ലാം തുടങ്ങിയത് ഇങ്ങനെയാണ്, സഹായിക്കാൻ ആളുകളില്ലാതെ അന്യമായി. അങ്ങനെ തന്നെ അത് അവസാനിക്കുകയും മടങ്ങുകയും ചെയ്യും. ഒരു സംശയവുമില്ല, അവരവസ്ഥയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അർഹമുർ റഹീമീനായ നാഥ, ഞങ്ങളെ നീ സഹായിക്കണമേ തമ്പുരാനെ. യാദൽ ജലാലി വൽ ഇക്രാം, അള്ളാഹുവേ ഞങ്ങളെ നീ സഹായിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ സഹോദരങ്ങൾ ഗസയിൽ പ്രയാസമനുഭവിക്കുന്ന, ദുരിതമനുഭവിക്കുന്ന, ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നീ സഹായിക്കണമേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ നാഥ, നിന്റെ മുഴുവൻ അസ്മാഇകളെ കൊണ്ടും നിന്റെ മുഴുവൻ സിഫാത്തുകളെ കൊണ്ടും ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു തമ്പുരാനെ. നാഥ, ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ജൂതന്മാരെ നീ തകർക്കണമേ തമ്പുരാനെ. കടലിലും കരയിലും വാനത്തിലും അവരെ നീ തകർക്കണമേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ നാഥ, മുസ്ലിമീങ്ങൾക്ക് സമാധാനമാകുന്ന രൂപത്തിൽ, ലോകത്തിന് പാഠമാകുന്ന രൂപത്തിൽ അവരെ നീ നശിപ്പിക്കണമേ തമ്പുരാനെ. നാഥ, പട്ടിണി കൊണ്ട് പ്രയാസപ്പെടുന്ന, ദാഹജലം കിട്ടാതെ വലയുന്ന, ചികിത്സ ലഭിക്കാതെ പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരങ്ങൾ തമ്പുരാനെ, അവരുടെ നേർക്ക് നിന്റെ കരുണാകടാക്ഷമുണ്ടാകണമേ തമ്പുരാനെ. നിന്റെ പ്രത്യേകമായ സഹായം അവർക്ക് ലഭിക്കേ തമ്പുരാനെ. നാഥ, ദീനിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ അവർക്ക് നീ തൗഫീഖ് നൽകണമേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ തമ്പുരാനെ, കൂടുതൽ ഈമാനും തൗഹീദും നൽകി അവരെ നീ സഹായിക്കണമേ തമ്പുരാനെ. നാഥ, മുവഹ്ഹിദുകളെയും മുഅ്മിനുകളെയും സഹായിക്കാമെന്നേക്ക് തമ്പുരാനെ. വിളിച്ചാൽ മറുപടി നൽകാമെന്നേറ്റ നാഥ, ദുആ ചെയ്താൽ ഉത്തരം നൽകുമെന്ന് ഉറപ്പു പറഞ്ഞ നാഥ, ഞങ്ങളെ നീ സഹായിക്കണമേ തമ്പുരാനെ, ഈ സമൂഹത്തെ ഈ സമുദായത്തെ നീ സഹായിക്കണമേ തമ്പുരാനെ. ഈ സമുദായം പരാജയപ്പെട്ടാൽ മുസ്ലിങ്ങൾ പരാജയപ്പെട്ടതുപോലെയാണ് തമ്പുരാനെ, ദീൻ പരാജയപ്പെട്ടതുപോലെയാണ് തമ്പുരാനെ. അതുകൊണ്ട് ഈ സഹോദരങ്ങളെ നീ സഹായിക്കണമേ തമ്പുരാനെ. അർഹമുർ റഹീമിനായ നാഥ, ബദറിൽ ഞങ്ങളെ സഹായിച്ചതുപോലെ ഞങ്ങളെ സഹായിക്കണം തമ്പുരാനെ. മുഹമ്മദ് മുസ്തഫ തങ്ങളെ സഹായിച്ചതുപോലെ ഞങ്ങളെ നീ സഹായിക്കണമേ തമ്പുരാനെ. അർഹമുർ റഹീമിനായ നാഥ, ആദിനെയും സമൂഹത്തിനെയും നശിപ്പിച്ചതുപോലെ ഈ ജൂത സമൂഹത്തെ നശിപ്പിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, اللهم اعز الاسلام والمسلمين، اللهم اعز الاسلام والمسلمين واذل الشرك والمشركين، اللهم انصر اخواننا المسلمين في غزة، اللهم انصر اخواننا في غزة، اللهم انصر اخواننا في غزة، اللهم انصرهم نصر عزيز مقتدر، اللهم ايدهم بتأييدك يا ذا الجلال والاكرام. اللهم قض ايمانهم يا رب العالمين، اللهم وحد صفوفهم يا ذا الجلال والاكرام، اللهم الهمهم الثبات يا رب العالمين، اللهم انصرهم على القوم اليهود يا رب العالمين. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، وارحمنا إنك أنت أرحم الراحمين، واغفر لنا إنك أنت الغفور الرحيم. توفنا مسلمين وألحقنا بالصالحين برحمتك يا أرحم الراحمين. وصلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين، والحمد لله.